ഒന്ന് സെൽഫ് അവയർനെസ്, രണ്ടാമത്തത് റെഗുലറൈസ് ചെയ്യുക, പിന്നെ സെൽഫ് മോട്ടിവേഷൻ, നാലാമത്തത് സോഷ്യൽ അവയർനെസ്, അഞ്ചാമത്തത് സോഷ്യൽ റിലേഷൻഷിപ്സ് സ്കിൽസ്, സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് സ്കിൽസ്. ഈ അഞ്ച് കാര്യം, ഇത് അഞ്ചും മനുഷ്യർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ അഞ്ച് പൈപ്പ് ഇല്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അറിവ് ഏകദേശം വായിക്കും. ഇതിന് കേവലം 30 വർഷത്തെ ആയുസേയുള്ളൂ. ഈ ഒരു വിഷയം വളരെ വ്യാപകമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാർക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. തരുന്നത് അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന്റെ റിസർച്ചുകളാണ് ഇതിന് വളരെ ജനകീയമാക്കി. സോഷ്യൽ അവയർനെസ്സും സോഷ്യൽ സ്കിൽസ്, സ്കിൽസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്സ്. ഇതാണ് പ്രധാന കാര്യം. ആദ്യം വരുന്നത് സെൽഫ് അവയർനെസ്. അതിന് രണ്ട് കാര്യങ്ങൾ പറയും, ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, മറ്റൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. റെക്കഗ്നൈസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്, തിരിച്ചറിയാന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതാണ്. എന്നാലും അതിന് വ്യത്യാസം എന്താണ്? റെക്കഗ്നൈസ് എന്ന് പറയുമ്പോൾ കോപം നമ്മുടെ വീട്ടിൽ വന്നു, വന്നാൽ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് കോപമുണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. റെക്കഗ്നൈസ് ചെയ്ത് സാറിന് അങ്ങ് പോകത്തേ ഉള്ളൂ. കോപമൊന്നും എനിക്ക് കോപമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കോപം അതിന്റെ വഴിക്ക് പോകും. അടുത്ത അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താ വിവേകം, എന്തുകൊണ്ട് എന്നിൽ കോപം ഉണ്ടായി, ഇതിന്റെ ഫലം എന്താണ്? ഇത് രണ്ടും ഇതൊരു വികാരമാണ്. കോപം അവിടെ ഇന്റലിജൻസ് കൂടെ ചേർക്കുക, ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുക. അവിടെ വളരെ വേഗത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്, ഇല്ലെങ്കിൽ അടിയുള്ളൂ. എന്തുകൊണ്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു കോപം ഉണ്ടായി മനസ്സിലാക്കുക, ഇതിന്റെ ഫലം എന്താണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കുക. മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്, ഇമോഷനെ കുറിച്ചുള്ള അവയർനെസ്. അപ്പൊ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് എല്ലാം ഒഴിവാക്കാം. ഈ കോപം കൊണ്ട് വരുന്ന അനന്തര ഫലങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് അടിയിട്ട് നമ്മളാരെങ്കിലും അടിക്കും, നമുക്ക് ഇത് പരാജയങ്ങളുണ്ടാവും, കഷ്ടനഷ്ടങ്ങളുണ്ടാവും, പോലീസ് കേസുണ്ടാവും, കോടതിക്ക് വേണ്ടി ഒരുപാട് നല്ല ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കേവലം അതിനെ റെക്കഗ്നൈസ് ചെയ്താൽ പോരാ, പിന്നെ അതിനെ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് റെക്കഗ്നൈസ് ചെയ്ത അണ്ടർസ്റ്റാൻഡിങ് വേണം. ശരിയായിട്ട് അതാണ് ജീവിതത്തിന്റെ കാര്യം പറയും, നമ്മുടെ വികാരങ്ങൾ. അതാണ് ഈ പറയുന്നത്, നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അർത്ഥം അറിഞ്ഞു ഉപയോഗിക്കണമെന്നാ പറയും. വെറുതെ ചെറുപ്പറാന്ന് വാക്കുകൾ പറഞ്ഞിട്ട് കാര്യം, റെക്കഗ്നൈസ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വ്യത്യാസം അവർ പറയും, ഗോൾമാൻ പറയും. അതാണ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കും, കോപം താപമൊക്കെ നമ്മളപ്പോൾ അറിയും. പക്ഷെ അതിന് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കൂടെ അതിനോടൊപ്പം നടക്കണം. എന്തുകൊണ്ട് ഇത് വന്നു, ഇതിന്റെ ഫലം എന്താണ്? രണ്ട് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ആവശ്യമില്ലാത്ത സന്ദർഭത്തിലാണെന്ന് മനസ്സിലാക്കി അതിനെ റെഗുലറൈസ് ചെയ്യുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. റെഗുലറൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ തീവ്രത കുറയ്ക്കുക. ഫീലിംഗ് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ വികാരം. തിങ്കിങ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് വികാരങ്ങളും ചിന്തയ്ക്ക് പ്രേരിപ്പിക്കും. നമുക്കൊരു വികാരം ഉണ്ടായി, കോപം ഉണ്ടായി, അത് ചിന്തയ്ക്ക് പ്രേരിപ്പിക്കും. എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ശത്രുവിനെ കുറിച്ച് ചിന്തിക്കും, കോപം ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, ഇതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ ചിന്ത എന്ന് പറയുന്നത് ഇന്റലക്ച്വലാണ് ചിന്തിക്കുക. വികാരം എന്ന് പറയുന്നത് അത് ഇമോഷണൽ. ഇമോഷൻ എന്ന് പറയുമ്പോൾ അത് കടന്നു വരികയാണ്. ചിന്ത എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ നമ്മൾ എഫർട്ട് ഉണ്ട്, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ വികാരങ്ങളെ ചിന്തയ്ക്ക് പ്രേരിപ്പിക്കണം എന്നാണ്. വികാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇതിന്റെ ഫലം എന്താണ്? അത് എന്തിനു വേണ്ടി പറയുന്നത്? പ്രതികരണത്തിന് മുമ്പ്, വികാരത്തിനനുസരിച്ചുള്ള ഒരു പ്രതികരണം നമ്മൾ വരും. എനിക്ക് കോപം വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം അടിക്കും, അല്ലെങ്കിൽ ചീത്ത വിളിക്കും. അത് ഒരു ഇമോഷന്റെ പ്രതികരണമാണ്. എന്നു വരും ഇമോഷന്റെ ഒളിവ് നടത്തി ഞാൻ പ്രതികരിക്കും, അസഭ്യം പറയുകയോ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ എന്നൊക്കെ ചെയ്യും. പെട്ടെന്ന് വരുന്ന ആ പ്രതികരണം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കും. അതിനായി ഉപയോഗിക്കുന്ന വാക്ക് പാസ്, ഒന്ന് പാസ് ചെയ്യുക. ഒരു സെക്കൻഡ് പെട്ടെന്ന് പ്രതികരിക്കുക, പാസ് വെച്ച് നിർത്തുക, പാസ് വെച്ച് നിർത്തുക, PAUSE പാസ് സ്റ്റോപ്പ് ചെയ്യുക. പ്രതികരണത്തിന് മുമ്പ് ഒന്ന് പാസ് ചെയ്യുക. ആ പോസ് PAUSE അതല്ല, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, നിർത്തി, പിന്നെ അത് കഴിഞ്ഞ് പ്രതികരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അതുകൊണ്ടാണോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? റെഗുലറൈസ് ചെയ്യാന്ന് പറയുന്നതാണ്. അതെ, മനുഷ്യർക്കത് കഴിയുന്നില്ല. അവിടെ അതാണ് അയാൾ പറയുന്നത്. അയാൾ ഉപയോഗിക്കുന്ന വാക്കിന്റെ റെഗുലറൈസ് എന്നാണ്, കൺട്രോൾ എന്നുള്ളതല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്. റെഗുലറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായി തോന്നും പലപ്പോഴും. ഏത് കാര്യവും ക്രമപ്പെടുത്തുക എന്ന് പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മുടെ കൺട്രോളിനപ്പുറമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് റെഗുലറൈസ് ചെയ്യുക. അപ്പോൾ റെഗുലറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ ടാസ്ക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യും, അത് അസാധ്യമാണെന്ന് തോന്നും. അതുകൊണ്ട് താൻ പ്രതികരിക്കണമെന്ന് പറയുന്ന വിഷം ഒന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമുക്കങ്ങനെ പറ്റാറില്ല, എനിക്കും പറ്റിയിട്ടില്ല. പെട്ടെന്ന് പ്രതികരിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ സം അത് ഒഴിവാക്കാൻ വരും. അത് തന്നെ ഈ പറയുന്നത് വേദാന്തികൾ പറയുന്നത്. ഞാൻ ആത്മാവാണ്, വികാരങ്ങളൊക്കെ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ഞാൻ അതിനെ എന്റെ ഒരു വിഷയമായി കാണുന്നു, ഞാൻ സാക്ഷിയായി കാണുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ശീലിക്കാമെങ്കിൽ ദോഷമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ഞാൻ സാക്ഷിയാണ്, ഞാൻ ആത്മാവാണ്, ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അയാൾ വിശ്വസിപ്പിക്കണം ആദ്യം ഇതൊക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ വിശ്വാസത്തിന് വരുന്ന ഒരു ഇതിൽ പ്രധാനമായും പറയുന്നത് എന്താണ്? ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവയർനെസ് കൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും. എനിക്കത് കഴിയുമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫെയ്ത്തിലൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കാം, അവയർനെസ്സിലൂടെയും കോൺഫിഡൻസ് ഉണ്ടാക്കാം. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം. ഈ ഫെയ്ത്തിലൂടെ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് വരുന്നത് ഇപ്പോൾ ഒരാൾ ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോകുന്നു. കയ്യിലൊരു ചരണി ചവിച്ച് കെട്ടി കൊടുക്കുന്നു, നീ പോയി പരീക്ഷ എഴുതു. ഇതൊരു ശക്തിയാണെന്ന് പറഞ്ഞാൽ അതായത് ഒരു ശക്തി കൊടുക്കുക കുട്ടിക്ക്, അതൊരു ഉറപ്പായിട്ടൊരു ആത്മവിശ്വാസം കൊടുക്കും, അയാൾ പോയി പരീക്ഷ എഴുതും. പക്ഷെ ഈ ഫെയ്ത്തിന് ഒരു കുഴപ്പമുണ്ട്, അതുപോലെ തന്നെ ഈശ്വരനെ വിശ്വസിക്കുക. ഏത് പ്രതിസന്ധി നേരിടാൻ ആ ഈശ്വരനുണ്ട്. ഈശ്വരനെ കുറിച്ച് വലിയ സങ്കല്പമൊന്നും വേണ്ട, നമ്മുടെ അടുത്തിരിക്കുന്ന അമ്പലം, അവിടുത്തെ ദേവനോ ദേവിയോ മൂർത്തിയോ കുട്ടിച്ചാത്തനോ എന്തെങ്കിലും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. വിശ്വാസത്തിന് ഒരു കാരണം പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ വിശ്വാസത്തിൽ ആയാലും പോകും, അയാൾക്ക് ആ സമയത്ത് ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്? അതൊരു റിയൽ ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ്, പരീക്ഷ അത് എഴുതി പൂർത്തിയാക്കണം, ഒരു ടാസ്ക്കാണ്. അവിടെ ഈ വെറും കോൺഫിഡൻസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇയാളെ ശരിക്കും പ്രിപ്പയർഡ് അല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ ചെയ്യും ഫെയിലായിപ്പോ. കാരണം എന്ത് വേണം? പരീക്ഷ പാസ്സാവണമെങ്കിൽ അയാൾക്ക് ശരിക്കുള്ള പ്രിപ്പറേഷൻ വേണം. പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ പാസ്സാവാൻ പറ്റും. ഫെയ്ത്ത് മാത്രം കൊണ്ട് പറ്റത്തില്ല. അത് തലേദിവസം ഏത് കാര്യം? ഉദാഹരണം ഇത് നമ്മൾ ഇത് കടന്നു വന്നോട് നോക്കറിയാം. അപ്പോ പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ കേവലം ഫെയ്ത്തുമായിട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ വാല്യുവേഷനൊക്കെ കമ്പ്യൂട്ടറാണ്, അപ്പോൾ ദൈവം രക്ഷിക്കുന്നൊന്നും വിചാരിച്ചൊരു കാര്യമില്ല. നമ്മൾ ആൻസർ ചെയ്ത് പോകുന്നു, കമ്പ്യൂട്ടർ വാല്യുവേഷൻ നടത്തുന്നു, ഒരു പാസ്സാവത്തിൽ ഞായറുടെ മനസ്സിന് സ്വാധീനിക്കാം, കമ്പ്യൂട്ടറിന്റെ മനസ്സിനെ എന്നും ദൈവത്തിന് സ്വാധീനിക്കാൻ പറ്റും. ആണ് ഫെയിലായിപ്പോ. അവിടെ പറയുന്നത് എന്താണ്? അവയർനെസ് ആണ് മുഖ്യം. അവയർനെസ് ഫെയ്ത്ത്, അവയർനെസ്സും കോൺഫിഡൻസ്. അവയർനെസ്സും ഫെയ്ത്തും വരുമ്പോൾ അവയർനെസ്സും കോൺഫിഡൻസുമായിട്ട് വന്നു, നമുക്ക് ശരിയായി അവയർനെസ് ഉണ്ടായിരിക്കും. എന്താണ് പരീക്ഷ, അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അയാൾ എന്തുമാത്രം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അവയർനെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രിപ്പറേഷൻ കൂടി വരും. അവയർനെസിന്റെ ഒരു ഭാഗമാണ് പ്രിപ്പറേഷനെ കുറിച്ചുള്ള അവയർനെസ്, പരീക്ഷയെക്കുറിച്ചുള്ള അവയർനെസ്. എല്ലാ തരത്തിലും അയാൾ അവയറായിരിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾ നെർവസ് ആകും, നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മുൻകൂട്ടി അറിയാം ഞാൻ നെർവസ് ആകും എന്ന് പറഞ്ഞാൽ അവയർനെസ് ഉണ്ടെങ്കിൽ അയാൾ എന്ത് അതുപോലെ അവയർനെസ് എന്ന് പറഞ്ഞു. അയാൾക്കറിയാം അയാൾ പരീക്ഷ ഇടാൻ പോകണം, വിചാരിച്ച പരീക്ഷ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാളൊരു സ്വഭാവം ചില ആൾക്കാർ സ്റ്റേജ് കയറുമ്പോൾ അതുപോലെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അയാൾ പതറുന്നുണ്ടെങ്കിൽ അയാളുടെ അവയർനെസ് ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? വിശ്വാസമുള്ളവരാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എന്ന് പ്രാർത്ഥിക്കും. ഫെയ്ത്ത് ഉള്ളവരാണെങ്കിൽ, അവയർനെസ് ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഇയാൾക്കില്ലാന്നും കഴിയാത്ത ആളാണ്, എന്താ ചെയ്യുന്നത്? അതാണ് അവയർനെസിന്റെ പ്രശ്നം. അവയർനെസ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അയാളൊരു തെറാപ്പിസ്റ്റിനെ സമീപം പരീക്ഷിക്കുന്നു, തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് എന്ത് ചെയ്യും? അയാളുടെ അഡ്വൈസ് ചെയ്യും എങ്ങനെയാണ് ഒരു പരീക്ഷയെ നേരിടേണ്ടത്. അവിടെ ഒരു തെറാപ്പിസ്റ്റിനെ അയാളെ ശരിക്കും അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? അയാളൊരു എക്സ്പെർട്ടാണ്, അയാൾക്കാരുടെ എത്രയും നിർവസായിരിക്കുന്ന മനസ്സിനെ അയാൾക്ക് കാമാക്കാൻ പറ്റും. അപ്പോൾ അതും അയാൾ മറികടക്കും. പിന്നെ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, എന്തൊക്കെയാണ് അയാൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതിനെക്കുറിച്ചാൽ അയാൾക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ അയാൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അയാൾ പൂർണ്ണ കോൺഫിഡൻസോട് വിളിക്കും. അയാൾ അറ്റൻഡ് ചെയ്യും, അയാൾ പരീക്ഷയുടെ ടോപ്പിൽ വരികയും ചെയ്യും. അപ്പോൾ ഈ പരീക്ഷയുടെ ടോപ്പിൽ വരുന്നവരെല്ലാം ശരിക്കും അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളവരാണ്. അയാൾ നെർവസ് ഉണ്ടെങ്കിൽ അയാൾക്കറിയാം അതും അയാൾ അവയറായിരിക്കും, ഞാൻ നെർവസ് അല്ല, പിന്നെ അയാൾക്ക് തെറാപ്പിസ്റ്റിന്റെ ആവശ്യം, പിന്നെ ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അയാൾക്ക് പ്രതീക്ഷ ഉണ്ട് എന്നൊക്കെ വരുമെന്നുള്ളത്. അയാൾ പോയി കോൺഫിഡൻസോട് കൂടി പോകും, വീണ്ടും അയാളുടെ ടോപ്പിൽ വരും. അപ്പോൾ വിശ്വാസത്തിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും കോൺഫിഡൻസ് കൊടുക്കും. പക്ഷേ വിശ്വാസത്തെ മാത്രം ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ജയിക്കും. നേരത്തെ പറഞ്ഞു അയാൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രം പരീക്ഷ പാസ്സാവാൻ പറ്റത്തില്ല. പരീക്ഷ പാസ്സാവണമെങ്കിൽ അയാൾക്ക് വിശ്വാസം മാത്രം പോകണം, പ്രിപ്പറേഷൻ വേണം. അവയർനെസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് അവയർനെസ് എന്ന് പറയുന്നതാണ് ഇവിടെയും പറയും ഇമോഷണൽ അവയർനെസ്. അവയർനെസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒന്ന് മനസ്സിലാക്കുന്നതാണ്, അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മനസ്സിലാക്കുന്നു. അപ്പോൾ അയാൾ ഒന്ന് നിർത്തും, എന്നിട്ട് അയാൾ പ്രതികരിക്കത്തുള്ളൂ. അതിന് നമുക്ക് ചാൻസ് ഉണ്ട്. ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളും ദേഷ്യം വന്ന് അതുപോലെ പ്രതികരിച്ചിട്ടുണ്ട്, അതിന്റെ പല അനുഭവിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ഇതൊന്നും ഇല്ലാത്ത ആളെന്നല്ല പറയും, ഞാൻ പറയുമ്പോൾ ഇതിന് അറിയാനായിട്ട് പറയുന്ന വിചാരിക്കുന്നു. ജീവിതത്തിലെ പല സന്ദർഭങ്ങളും, കാരണം ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് ഇതിന്റെ ഈ ഒരു ചർച്ച സമൂഹ മധ്യത്തിൽ വന്നിട്ട് 30 വർഷമാണ്. എന്നുവെച്ചാൽ എനിക്കൊരു 40 വയസ്സൊക്കെയുള്ള സമയം, അതുവരെ ഞാൻ ജീവിച്ചപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. അതിനുശേഷം എനിക്ക് അറിയില്ലായിരുന്നു. ഇത് വന്നിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. നമ്മളെ സ്പിരിച്വലായി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പ്രാഗ്മാറ്റിക് അല്ല, പ്രായോഗിക ജീവിതത്തിൽ ഉപകരിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഞാനൊരു സാക്ഷിയായിരിക്കുക, വികാരങ്ങളൊക്കെ ഇങ്ങനെയാണ്, അപ്പൊ അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതൊരു ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്കങ്ങനെ വിശ്വസിക്കാനേ പറ്റും. അവിടെ ശരിയായ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ പ്രയാസം. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരണം, നല്ലൊരു അവയർനെസ് ആവും. ഒരു വെറുതൊരു ആശയമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവയർനെസ് എന്ന് പറയാൻ പറ്റില്ല, അത് ഫെയ്ത്താണ്. നമ്മൾ ഫെയ്ത്തിനെ അവയർനെസ് ആയി തിരിച്ചിരിക്കുകയാണ്. ഞാനൊരു സാക്ഷിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയ്ത്ത് മാത്രമാണ്, ഒരിക്കലും ഒരു അവയർനെസ് ആവത്തില്ല. പക്ഷേ ഫെയ്ത്തിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യും, എന്നിട്ട് ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു തരുമെന്നാണ്, അത് അവയർനെസ് ആണ്. ഫെയ്ത്ത് ഒരിക്കലും അവയർനെസ് ആവത്തില്ല. അല്ല, സാക്ഷി എന്ന് പറയുമ്പോൾ അവയർനെസ് എന്ന് പറഞ്ഞാൽ ശരി, സാക്ഷി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ രണ്ടരും കൂടെ ഇരിക്കുന്നു, ഞാൻ സാക്ഷിയാണ്, അതിന്റെ അവയർനെസ് ആണ്. ഫെയ്ത്ത് അല്ല, മനസ്സിലായോ? നിങ്ങൾ രണ്ടരും കൂടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, ഞാൻ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഫെയ്ത്ത് അല്ല, ഇത് ഞാൻ ഇതിനെ ശരിക്കും ബോധവാനാണ്. അത് വേറെ കാര്യം, അത് ഇതുമായിട്ട് ബന്ധമുള്ളതായിരിക്കും, അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഇപ്പൊ എന്റെ ഉള്ളിൽ ഒരു സാക്ഷി ഇരിക്കുന്നു പറഞ്ഞാൽ, എന്റെ ഉള്ളിൽ ഒരു സാക്ഷി ഇരിക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കേണ്ടി വരും. അത് അവയർനെസ് അല്ല, എന്റെ ഉള്ളിൽ ഒരു ഈനാമ്പേച്ച് ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ളത്. അങ്ങനെ ഒരു ദൃഢമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ടൊരാൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ വേറെയാണ്, എന്റെ വികാരങ്ങൾ വേറെയാണെന്നൊക്കെ അങ്ങനെ വരുമ്പോൾ അത് മുഴുവൻ ഒരു ഇമാജിനേഷൻ ആയിരിക്കും, അവയർനെസ് അല്ല. സാക്ഷി എന്ന് പറയുന്ന ഒരു ഇമാജിനേഷൻ, ഇനി പറയുന്ന മുഴുവൻ നമ്മുടെ ഭാവനാ ലോകത്തിലാണ്, ഒരു ഇമാജിനേഷനാണ്. ഇവിടെ പറയുന്ന അങ്ങനെ ഒബ്സർവിംഗ് എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായ കാര്യമാണ്, മനസ്സിലായോ? പക്ഷെ ഒബ്സർവർ എന്ന് പറയുന്നത് എന്താ സാധനം? അത് നമുക്ക് ഭാവന ചെയ്യാനേ പറ്റും. അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും അറിയുന്നത്. അത് നമുക്ക് ഇത് അതിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. അവയർനെസ് എബൌട്ട് വാട്ട്, അതിന് അത് ശരിയാണ്. അത് എന്റെ ആങ്കറിനെ കുറിച്ച് എനിക്ക് അവയറാകാം, പക്ഷെ സാക്ഷിയെ കുറിച്ച് ആ അവിടെയാണ് പ്രശ്നം. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഭാവനയാണ്, അത് ഇമാജിനേഷൻ ആണ്. ആ സാക്ഷി എന്ന് പറഞ്ഞാൽ അത് ഇമാജിനേഷനാണ്. എന്റെ ഉള്ളിൽ അങ്ങനെ എന്താണ് ഒരു ഒരു വാള് പോലെയോ അല്ലെങ്കിൽ ഒരു പലകെട്ട് വെച്ചതുപോലെ ഒരു സാക്ഷി ഇരിക്കണം എന്നൊക്കെ നമ്മൾ ഭാവന ചെയ്യണം. മനസ്സിലായോ? ഒരു സ്ക്രീൻ പോലെയോ സ്കൈ പോലെയോ ഒരു സാക്ഷി ഉണ്ടെന്നുള്ള ഒരു ഇമാജിനേഷൻ മാത്രമാണ്. അല്ലാതെ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ ഇല്ല, അത് അവയർനെസ് ആണ്. അപ്പൊ പിന്നെ അവിടെ സാക്ഷിയുടെ ആവശ്യമുണ്ട് ഞാൻ പറയും. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഈ സാക്ഷി കൊണ്ടുവരുന്നു. മനസ്സിലായോ? അത് വേദാന്തത്തിൽ മാത്രമേ പറ്റൂ. വേദാന്തത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാക്ഷിയെ ഭാവന ചെയ്യുകയും ഇതൊക്കെ ഒബ്ജക്റ്റ് ആണെന്നൊക്കെ ഭാവന ചെയ്യുക ചെയ്താൽ ഓക്കെ, അവരുടെ വിശ്വാസം. ആ ഒരു അങ്ങനെ ക്ലാസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് മറ്റേ അദ്വൈതം കൊണ്ടുവരുന്നത് ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ ആണ്. അതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുന്ന എന്താണ്, ഞാൻ വേറെ ഒരാളാണ്. അതായത് ആ പറഞ്ഞാൽ മതി എന്താണ്, ഞാൻ അവയറല്ല. അവിടെ ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നതിന് അദ്വൈതത്തിലുള്ളത് പോലെയുള്ള ഒരു വാല്യൂ ഇവിടെ ഇല്ല. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വയം വിചാരിക്കുന്ന എന്താണ്, ഞാൻ സാക്ഷിയാണ്, എന്റെ വികാരമായിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, വേദാന്തമാണ്. ഇവിടെ അങ്ങനെ ഒരു സാക്ഷിയെ സ്വീകരിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന വിഷയം ഇവിടെ വരുന്നില്ല. നമ്മൾ അതിനെ കുറിച്ച് നമ്മുടെ വികാരങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാനാകും. എന്താണ് അല്ല, നമ്മള് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിന്റെ ഒരു പ്രധാനമായ ദോഷം ഇതാണ്. നമ്മൾ അവിടെ ഫെയ്ത്തും അവയർനെസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. നമ്മള് സാക്ഷി എന്നൊക്കെ വിചാരിക്കുകയും അങ്ങനെയൊക്കെ ഒരു ഇമാജിനേഷനിൽ നിൽക്കുന്നത് ഇത് റിയലാണ്. ഇവിടെ ഒരു ഇമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് റിയലാണ്. നമ്മൾ അതിനെ കുറിച്ച് അവയർ ആയിരിക്കുന്നു, നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുന്നു. ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കാൻ കഴിയണം. അതിനിത്രയും മതി, നമ്മളതിനെ കുറിച്ച് അവയറായാൽ മതി. അതിന് അണ്ടർസ്റ്റാൻഡിങ് അവിടെ പ്രധാനമാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അപകടത്തിലേക്ക് ചിലപ്പോൾ പറയാറില്ലേ, ഇത് കുഴപ്പമാണെന്ന് മനസ്സിലാക്കി ഞാൻ ആ രംഗത്ത് നിന്ന് പിന്മാറി എന്ന് ആൾക്കാർ പറയാറില്ലേ. അപ്പോൾ നമ്മൾ അപകടം വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ രംഗത്ത് നിന്ന് പിന്മാറും. കുറച്ച് ദിവസം മുമ്പ് എന്റെ പഴയ നേച്ചർ വെച്ചാൽ എന്റെ പുതിയ നേച്ചർ വെച്ചിട്ടാണ് ഞാനൊരു വണ്ടി ഓവർടേക്ക് ചെയ്തപ്പോൾ, ഞാൻ പറഞ്ഞു ഒരു ദിവസം ഓവർടേക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, എന്റെ സൈഡ് ഗ്ലാസ് അവിടെ സൈഡ് ഗ്ലാസ് തട്ടി. വാസ്തവത്തിൽ മിസ്റ്റേക്ക് എന്റെ ആണത്, ഞാൻ ആ സ്ഥലത്ത് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് വിചാരിക്കുന്നു, വിവേകം നഷ്ടപ്പെട്ടു. മുമ്പ് ചെന്നപ്പോൾ ട്രാഫിക് എനിക്ക് അവിടെ നിർത്തേണ്ടി വന്നു, ഓടി പോകാനും പറ്റില്ല. ഞാൻ അവിടെ നിർത്തി നോക്കിയപ്പോൾ പറയുന്നു വന്നവന്മാർ വണ്ടി നിർത്തിയിട്ട് ഒരു മൂന്നാല് തടിയന്മാരായിരുന്നു, താടി കിടക്കുന്നു, മീച്ചൊക്കെ പിടിച്ച് മൂന്നാല് പേരുണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പം എന്താ ബുദ്ധി. അപ്പോൾ സംഗതി ഇതാണ്. ഞാൻ പതുക്കെ ക്ലാസ് പതുക്കെ താഴോട്ട് താഴ്ത്തി, മനസ്സിലായി, താഴ്ത്തിട്ടില്ല. സിനിമയിൽ കാണുമ്പോൾ രണ്ട് കൈ വഴി ഇങ്ങനെ തൊഴുത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവന്മാരെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു എന്റെ മിസ്റ്റേക്ക് ആണോ, പിന്നെ എന്നൊന്ന് ശരിക്കും നോക്കി ആ സൂചിച്ച വണ്ടി ഓടിക്കണം കേട്ടോ എന്നൊരു പ്രതീക്ഷ വന്നിട്ട് പോയി. മനസ്സിലായോ? കുറച്ചും കൂട്ടം നിർത്തിയത്, നിർത്തിയതെന്തായാലും ഒന്നും വണ്ടി ഒന്നും എനിക്ക് നിർത്തേണ്ടതുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല, ഒന്ന് തെറ്റാണ്. പക്ഷെ എനിക്ക് പോകാൻ അത്യാവശ്യമുള്ളതുകൊണ്ടും ഇതൊരു വലിയ തട്ടലല്ല, ചെറുതായ നിർത്തിയതുള്ളൂ. പക്ഷെ അവരും നിർത്തി ഇറങ്ങിയോ. അപ്പൊ ഞാൻ അവിടെ വളരെ വിനയ വിധേയനായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു വലിയൊരു സംഘർഷം ഒഴിവായി. അല്ല, നമ്മൾ ചെറുതായൊന്ന് തട്ടിയല്ലേ ഉള്ളൂ എന്ന പ്രശ്നം എന്തെങ്കിലും നമ്മൾ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വഴക്കായനെ, അത് സംഗതി വലുതായാലും ചിലപ്പോൾ നമ്മൾ കാശ് കൊടുക്കേണ്ടി എന്തെങ്കിലും നമുക്ക് ചില. പക്ഷെ നമ്മളിങ്ങനെ അങ്ങേറ്റം താഴ്ന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊഴുകയോടെ ഇരുന്നപ്പോൾ അവർ ചെയ്തു പോകാം. അപ്പോ ഇത് ഇത് ഞാൻ പിന്നീട് ഞാൻ ഒരു ജീവിതത്തിൽ പല സന്ദർഭങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ. അപ്പോ അത് നമ്മൾ അവയർ ആകാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് പെട്ടെന്ന് എന്റെ മനസ്സിലോട് കടന്നു വന്നതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഇവരോട് എന്തെങ്കിലും എതിർക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും, അടിയും പിടിയും നടന്നില്ലെങ്കിൽ തന്നെയും അതൊരു വിഷയമാകും, സംഭാഷണമാകും, പ്രശ്നങ്ങളാകും. ഇത് പെട്ടെന്ന് ഒതുക്കി തീർക്കുക, ഇത് വലുതാക്കാതിരിക്കും. അപ്പൊ നമ്മൾ ക്ഷമ ചോദിക്കുക, തെറ്റ് നമ്മൾ സമ്മതിക്കും. അവരാണ് തെറ്റ്, തെറ്റുമ്പോഴാണ് സമ്മതിക്കുന്നതിനോട് കാര്യങ്ങളൊക്കെ വെച്ചാൽ പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ ഒരു പ്രശ്നത്തോ വേണമെങ്കിൽ കുറച്ച് വലുതാക്കിക്കൊണ്ടു പോകാം, ചെറുതാക്കാം. അപ്പോൾ അവിടെ അവയർനെസ്സാണ് മുഖ്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നമ്മളൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കഴിഞ്ഞു. പണ്ടാണെങ്കിൽ അത് കഴിയത്തില്ല. അപ്പോൾ ഇത് സാധിക്കാത്തൊരു കാര്യമല്ല, നമുക്ക് സാധിക്കും. പക്ഷേ അതിന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം, അത് മുഖ്യമായ ഒരു കാര്യമാണ്. അവയർനെസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഫെയ്ത്തിന്റെ കാര്യമൊന്നും, ഫെയ്ത്ത് ഉണ്ടെങ്കിലപ്പോൾ നമ്മൾ സാഹസികമായ പ്രവർത്തിയിൽ ചെന്ന് ചാടും, ഒന്നും വരത്തില്ല എന്നൊക്കെയുള്ള സാഹസികതയുണ്ട്. വരും വരാതെ കുറിച്ച് ആരോപിക്കാതെ ചെന്ന് ഓരോന്നും ചാടും. ഫെയ്ത്ത് അങ്ങനെ ഒരു അപകടമുണ്ട്. ആ എന്റെ മൂർത്തി എന്റെ കൂടെ ഉണ്ട്, ഒന്നും വരത്തില്ല എന്നുള്ള വിശ്വാസം നമ്മൾ ഇന്ന് ആവശ്യമില്ലാത്തിട്ടുണ്ട്. പക്ഷെ അവയർനെസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ആ ദൈവം രക്ഷിക്കുന്നു, മറ്റാരെങ്കിലും ദൈവം രക്ഷിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ജെടുത്തി ചാടുക ഏതെങ്കിലും കാര്യത്തില്ല. സാധ്യമായ നമ്മളെ കൊണ്ട് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ ജെടുത്തി ചാടി, പരാജയത്തിലൊക്കെ ചെന്ന് പിടിച്ച്. പക്ഷെ അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? അവയർനെസ് എന്നാണ് ഇവിടെ പറയും. അവിടെ മറ്റ് നമ്മുടെ അറിവില്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ അവയർനെസ്സിനെ മാത്രം ആശ്രയിക്കുന്നു. അപ്പോൾ അവിടെ ഈഗോയ്ക്ക് സ്ഥാനമുണ്ട്, കോൺഫിഡൻസ് ആണ് ഈഗോ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരവും ആത്മവിശ്വാസവും ഒന്നുമില്ല. അവർ വരുമ്പോൾ വളരെ ചെറുതാണ്. അവയർനെസ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈഗോയും ഉണ്ടാകത്തില്ല. ഫെയ്ത്തോളം ഈഗോ ഉണ്ടാവും. ആ എന്റെ പിന്നിൽ ഇന്നാരുണ്ടെന്നുള്ളത് നമുക്ക് വല്ലാത്ത ധൈര്യം തരുമെന്ന്, അത് അപകടങ്ങൾ ചെന്നെയാണ്. അതുകൊണ്ട് സെൽഫ് അവയർനെസ്, അതോടൊപ്പം പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്, അത് പ്രധാനമായി പറയുന്നത് അതുകൊണ്ടാണ് ഈ കോൺഫിഡൻസിന്റെ കാര്യത്തിൽ. പിന്നെ പറയുന്നത് ട്രസ്റ്റ്വർത്തി ആയിരിക്കും. സെൽഫ് അവയർനെസ് ഉള്ള ഒരാൾ എങ്കിലും തന്നെ തന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കില്ല. തന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തന്നോട് താൻ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. എന്നാലും മറ്റുള്ളവർക്ക് സത്യസന്ധ പുലർത്താൻ പറ്റും. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്താറില്ല. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മളോട് സത്യസന്ധ പുലർത്താറ് മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, നമ്മൾ തന്നെ നമ്മൾ കബളിപ്പിക്കാൻ നോക്കും. നമ്മുടെ മനസ്സ് നമ്മൾ തന്നെ കബളിപ്പിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ കറക്റ്റ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരു മിസ്റ്റേക്ക് തനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് സ്വയം ധരിപ്പിക്കാൻ ശ്രമിക്കുക. മിസ്റ്റേക്കാണെന്ന് ആദ്യം തനിക്ക് മനസ്സിലായി. ആദ്യം മനസ്സിലാക്കി ഇതിന്റെ മിസ്റ്റേക്കാണ്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കും അത് മിസ്റ്റേക്ക് അല്ല, എനിക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്, എനിക്ക് മാത്രം സംഭവിക്കുന്നത്, അതുകൊണ്ട് ഇത് ശരിയാണ്. അപ്പോൾ അവർ നമ്മൾ നമ്മളോട് നീതി പുലർത്തുന്നില്ല. അപ്പൊ മറ്റുള്ളവരുടെ തെറ്റുകാരും നമ്മൾ നമ്മളെ ന്യായീകരിക്കും. പോയി ഇതൊന്നും ഒരു വലിയ പ്രശ്നമുണ്ട്. അത് പറയുന്ന എന്താണ്, എല്ലാവരും ചെയ്യുന്ന കൈപ്പീല് വാങ്ങിക്കുന്ന ഉദ്യോഗം പറയാം. അപ്പൊ ഞാൻ കൈപ്പീല് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഈ ലോകം ഉണ്ടാവും. ഞാൻ വാങ്ങിയില്ലെങ്കിൽ എന്റെ മേൽ ഉദ്യോഗം വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുക, അതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിക്കാം എന്ന് പറയുന്ന ഒരു പൊതുവായി നടക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അവിടെ ഞാൻ തന്നോട് സത്യം എന്ന് പറയുന്നില്ല. ജസ്റ്റിഫിക്കേഷൻ പറയും, ഇപ്പൊ ഞാൻ വാങ്ങിക്കാതിരുന്നു പറഞ്ഞു നാട് നന്നാവും, നന്നാവില്ലേ? അപ്പൊ അവിടെ വായക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? അതെ, തന്നെ സ്വന്തം മറ്റൊരു മൂല്യം നഷ്ടപ്പെടും. അപ്പോൾ അയാൾ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മൂല്യം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓരോ സന്ദർഭങ്ങളനുസരിച്ചാണ് തെറ്റും ശരിയും എല്ലാത്തിലേക്കും പോയി ചാടും. എന്നിട്ട് ഇതിന്റെ കോൺസിക്വൻസ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി വരും. ഓപ്പർച്യൂണിറ്റി എന്നും പറയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ന്യായീകരിക്കാൻ ഒരു പ്രവണത. അതായത് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം, പെട്ടെന്ന് എനിക്കറിയാതെ എനിക്ക് ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം, അത് കുറേ മാറിയാണ്. അപ്പൊ ദേഷ്യം വരുമ്പോൾ എനിക്കറിയാം ഇത് ശരിയില്ലാന്നറിയാം. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ന്യായീകരിക്കും. എനിക്ക് ദേഷ്യം വന്നത് ശരിയായ കാരണങ്ങളുള്ളത് കൊണ്ടാണ്. ഒരിക്കലും ഞാൻ പറയത്തില്ല എന്താണ് അത് ഔട്ട് ഓഫ് കൺട്രോൾ സംഭവിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ഞാൻ സ്വയം സംഭവിക്കുന്നത്. മറിച്ച് അത് ആ സന്ദർഭത്തിൽ ദേഷ്യം വേണ്ടതായിരുന്നു. അതിനുള്ള എന്തെങ്കിലും കഥകളോ കോമളോ എണ്ണങ്ങളോ കണ്ടുപിടിച്ച് വന്നിട്ട് ഞാൻ എന്നെ ന്യായീകരിക്കും. ജസ്റ്റിഫിക്കേഷൻ കൊണ്ട് ശരിക്കും അത് അനാവശ്യമായിരുന്നു. എനിക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മറ്റുള്ളവർക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ധാർമ്മിക രോഷം എന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. അത് ഇല്ലാത്തൊരു കാര്യം. തെറ്റ് കണ്ടാൽ നമ്മൾ അതിനോട് പ്രതികരിക്കുക, അത് അത് വേണ്ടത് തന്നെയാണ്. തെറ്റിനോട് പ്രതികരിക്കാൻ അത് വേണ്ടത് തന്നെയാണ്. തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കും. അവിടെ നമ്മൾ കണ്ടില്ലാന്ന് കഴിക്കാൻ പാടില്ല. പക്ഷേ അവിടെ വരുന്ന പ്രശ്നം അത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. പ്രതികരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ന്യായമായ മാർഗത്തിലൂടെ പ്രതികരിക്കും, അന്യായമായ മാർഗം ഉപയോഗിച്ച് പ്രതികരിക്കും. അല്ല, പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഏറ്റവും വലിയ ദൗർബല്യം, സ്വാർത്ഥതയാണ്, നമ്മുടെ സെൽഫിഷ്നെസ് ആണ്. ഭയം, സെൽഫിഷ്നെസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ തെറ്റായ ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സന്ദർഭം, അവസരം ഇതൊക്കെ അനുസരിച്ച് നമ്മൾ പ്രതികരിക്കേണ്ടതാണെങ്കിൽ നമ്മൾ അതിനെതിരായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു പ്രതികരണോടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പൊ നമ്മൾ വോട്ട് ചെയ്യും, ഭരിക്കുന്നവരോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് വോട്ടിങ്ങിലൂടെ നമ്മൾ രേഖപ്പെടുത്തും. അവർക്കെതിരായിട്ട് നമ്മുടെ ഒരു പ്രതികരണമാണ്, അതൊരു ശരിയായ പ്രതികരണമാണല്ലോ. ഭരിക്കുന്നവരോട് നമുക്ക് വിയോജിപ്പുണ്ട്, നമ്മൾ അഭിപ്രായങ്ങൾ പറയുക. ഇങ്ങനെയല്ല നടക്കേണ്ടത്. അഭിപ്രായം പറയേണ്ട സ്ഥാനത്തെ പറയാമോ, അല്ലാത്തത് പറയേണ്ട കാര്യമില്ല. നമ്മൾ അഭിപ്രായം പറയേണ്ട സ്ഥാനത്ത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിൽ അന്യായങ്ങൾ, അഴിമതികൾ, അതിനെതിരായിട്ട് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മുടെ പ്രതികരണമാണ് ന്യായമായ വഴിക്കാണ് പ്രതികരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ, മനുഷ്യന് അന്ധവിശ്വാസങ്ങൾ ഉപയോഗിച്ച് ചൂഷണം ചെയ്യും. അപ്പൊ അതിനോട് നമുക്ക് പ്രതികരിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കും. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചിട്ടല്ല, മറ്റുള്ളവരുടെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിനോട് പ്രതികരിക്കും. അല്ല, പ്രതികരണ ശേഷി ഇല്ലാത്തവരെന്ന് വെച്ചാൽ അവൻ വെറും എന്താണ് യൂസ്ലെസ് ആണ്, അങ്ങേ അറ്റ എന്താണ് സ്വാർത്ഥനമാണ്. അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്യുന്നു, അപ്പൊ ഞാൻ പറയേണ്ടതുമാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിന്നുള്ള ആനുകൂല്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടും എന്ന് കരുതി ഞാൻ പറയാതിരിക്കുക. എന്നിട്ട് അയാൾ ആ തെറ്റിലൂടെ അയാളെ ഞാൻ വളർത്താൻ ശ്രമിക്കുകയാണ്. അത് ശരിയായ കാര്യമാണ്. അപ്പൊ അതിനുള്ള ധാർമ്മികത എന്ന് പറയുന്നത് ധാർമ്മികതയോട് ധാർമ്മികതയോട് ബന്ധപ്പെട്ട രോഷം വരും. പക്ഷെ അത് ന്യായമായ വഴിക്കായിരിക്കും. അന്യായമായി എനിക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. എനിക്ക് അർഹത ഇല്ലാത്തടത്ത് പോയി പ്രതികരിച്ചാലും പ്രശ്നമാണ്. പൊതുവെ നമ്മൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് പ്രതികരിക്കേണ്ട ഏത് കാര്യത്തിന് നമുക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം നോക്കുള്ളടത്ത് അത് ചെയ്യും. എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളായ കാര്യങ്ങളൊക്കെ നമുക്ക് പോയി പ്രതികരിക്കാൻ പറ്റും. ഓരോ വ്യക്തിക്കും അവരുടേതായ എന്താണ് സ്വകാര്യതകളുണ്ട്, അതിനൊന്നും കാര്യം നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രൈവസിനൊന്നും കാര്യം ഒരു കാര്യത്തിലും പ്രതികരിക്കുന്നത് ശരിയല്ല. പൊതുവായി വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ നിങ്ങളീ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഈ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയും ഒരാൾ മറ്റുള്ളവരെ വെട്ടിയാക്കുകയും ആ ഈ പ്രസ്ഥാനത്തിൽ അയാളുടെ അധികാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ദുരുപയോഗപ്പെടുത്തുകയും അയാളുടെ മോശമായ വഴിക്ക് സഞ്ചരിക്കുകയാണ്, തീർച്ചയായിട്ടും അതിനോടുള്ള ന്യായമായ വഴിക്ക് പ്രതികരിക്കാം. പ്രതികരിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന അധാർമ്മികതയാണ്. കാരണം താൻ തന്നെ ഡ്യൂട്ടി നിർവഹിക്കുന്നത്. അവിടെ എന്താണ് ഒരുത്തൻ വേണ്ടാതിനും ചെയ്യണമെങ്കിൽ അവന്റെ കൂടെ നിന്നിട്ട് അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ നോക്കുന്നത് അത് ശരിയായ കാര്യമില്ല. അങ്ങനെ ഒരു ആനുകൂല്യം വേണ്ടെന്ന് വെക്കാനുള്ള തന്റെ ഇടം വേണം. അങ്ങനെ ആരുടെ ഒരു ആനുകൂല്യം വേണ്ട, അങ്ങനെ അതാണ് കോൺഫിഡൻസ് എന്ന് പറയും. അല്ലെങ്കിൽ ഒന്നും ഒന്നിനും മാറ്റം ഉണ്ടാകത്തില്ല, ഒന്നും നന്നാകത്തില്ല, ഒന്നിനും പുരോഗതി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത് ആവശ്യമുള്ളത് വേണം, ന്യായമായ മാർഗത്തിൽ വേണമെന്നുള്ളത്. അന്യായമായ വഴി പാടില്ല. ഇത് അവയർനെസിന്റെ ഭാഗമാണ്, സെൽഫ് അവയർനെസ്, ഫെയ്ത്തിന്റെ ഭാഗമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ആയ കാര്യമാണ്. എനിക്ക് എന്റെ വ്യക്തിയുടെ വിശ്വാസമുണ്ട്, എന്റെ ദൈവത്തിന്റെ വിശ്വാസമുണ്ട്, അതൊക്കെ പേഴ്സണലാണ്. അതൊരാൾക്ക് അങ്ങനെ ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നമ്മളതിനെ റെസ്പെക്ട് ചെയ്യണം, അതിനെ ആക്ഷേപിക്കാൻ പാടില്ല. മറ്റൊരു വിഷയമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ അവയർനെസ് ആണ് മുഖ്യം. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഫെയ്ത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇമോഷൻ ഇന്റലിജൻസ് പറയുന്നതാണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് എത്തിക്കലായിരിക്കും. എന്താണ് നേരത്തെ പറഞ്ഞ പറയുന്നത്? മറ്റൊരാളെ കബളിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്വയം നല്ലവനാകാൻ പാടില്ല. ചില ആൾക്കാർ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി സ്വയം നല്ലവനാകും, അങ്ങനെ വരാൻ പാടില്ല. നാർസിസിസം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് മൂളി? എന്താണ് വെറുതെ മൂളിയാണ്? നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി വലിയൊരു വിഷയമാണ്. നാർസിസിസം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ ആത്മാരാധന, ആത്മാരാധന പൊതുവെ സ്വാമിമാർക്കെല്ലാം ഉള്ളതാണ്. താൻ തന്നെ തന്നെ ആരാധിക്കും, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ മറ്റു വക്രബുദ്ധിയും എല്ലാം എന്താ എന്ന് വെച്ചാൽ എപ്പോഴും തനിക്ക് ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതെ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ടിയിട്ട് എന്താണ് പലതരത്തിലുള്ള ആളുകൾ പ്രയോഗിക്കും, പലതരത്തിലുള്ള ആളുകൾ വലിയ അപകടകാരികളാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കും, വളരെ അപകടകാരികളാണ്. അത് ഇപ്പൊ എല്ലാവരുടെ ഇതുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും കരിസ്മാറ്റിക് എന്ന് പറയുന്ന നല്ല അർത്ഥത്തിലാണ്, മോശമായ അർത്ഥത്തിൽ. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി, അട്രാക്ടീവ് പേഴ്സണാലിറ്റി, മോണിയുടെ പേഴ്സണാലിറ്റി കുറിച്ച് കരിസ്മാറ്റിക് ആണ്. കാരണം ആൾക്കാരെ സ്വാധീനിക്കാൻ കൂടെ അവർക്കാണ് അധികാരം ഇല്ലാത്തവർക്ക് അധികാരം കൊണ്ടുവരാൻ ഉള്ളൊരു ഒരു വൈബ് ആണ്. അത് പോസിറ്റീവാണ്. പക്ഷെ ഇതങ്ങനെയല്ല. നാർസിസ്റ്റിക് അതിൽ ഏറ്റവും അപകടകരമാണ് അൾട്രൂയിസ്റ്റിക് നാർസിസിസം എന്ന് പറയും. വളരെ അൾട്രൂയിസ്റ്റിക് നാർസിസിസം എന്ന് പറഞ്ഞാൽ അയാൾ വളരെ പരോപകാര തൽപരനായിരിക്കും. ഗാന്ധിജി അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകത കുറിച്ച് പറയുന്നത് ലവ് ബോംബിംഗ് കേട്ടിട്ടുണ്ട്. ലവ് ബോംബിംഗ് ഇവിടെ തന്നെ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പേഴ്സണാലിറ്റി പേര് ഞാൻ പറയുന്നു, ഞാൻ ശരിക്കും പഠിച്ചത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവുന്നത് അറിയാൻ വേണ്ടിട്ട് ഞാൻ കുറെ സൈക്കോളജി ഒക്കെ വായിച്ചു. നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു വലിയ പരോപകാര തൽപരത കാണിക്കും. നമ്മളോട് ഭയങ്കരമായ സ്നേഹ പ്രകടനം കാണിക്കും. നീ എന്റെ എല്ലാമാണ്, ഓരോരുത്തരെയും തന്റെ വിശ്വസ്തരാക്കും. അവിടെ നട്രോയിസം എന്ന് പറയുന്നത് പരോപകാര തൽപരത വളരെയധികം പ്രകടിപ്പിക്കും. പക്ഷെ അതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢ വ്യക്തിത്വം അത് നമുക്ക് ആദ്യം മനസ്സിലാക്കും. ക്രമേണ അത് വെളിപ്പെടുത്തും. ലവ് നമ്മളെ സ്നേഹിച്ചു വന്നോ, എന്താ വേണ്ടത്, സ്വാമിക്ക് എന്ത് വേണം, എല്ലാം ചെയ്തു തരാം. നമ്മൾ വിചാരിക്കും നമ്മളോട് ഇത്രയൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളോട് എന്ത് താല്പര്യമായിരിക്കും. പക്ഷെ ഇയാളുടെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എന്താണ് അതാണ് ഇവിടെ പറയുന്നത്. ഈ ഇതിൽ പറയും, ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ ഗോൾമാൻ പറയും എന്താണ്, ഒരു കാരണം വെച്ചാൽ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്, മനസ്സിലായോ? എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു സ്നേഹിക്കാം, പക്ഷെ അയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി. ഈ നാർസിസിസ്റ്റുകൾ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിച്ച് കൊന്നിട്ട് അവസാനം ചെയ്യും, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, തനിക്ക് വേണ്ടി അവർ ഉപയോഗിക്കും. ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിർത്തിയിരിക്കുന്നതാണ് തന്റെ കിങ്കരന്മാരായിട്ട്, ഇവരൊക്കെ നമ്മുടെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും തയ്യാറാക്കി വെക്കും. ഒരു ഒരു ആവശ്യമുള്ള ഓരോരുത്തരും പണ്ട് പഴയ പീതാത്മാൻ സ്വാമി എന്നൊരു കള്ളൻ, അത് ഒരു കള്ളൻ, അയാളൊരു കള്ളനാണ്, വെറും കള്ളൻ, മിടുക്കനായ പറ്റിപ്പുകാരൻ. അയാള് ഇതല്ല, അയാളുടെ വേറെ ഒരു പേഴ്സണാലിറ്റി ആണ്. ഇത് നമ്മളെ സ്നേഹിച്ച് കൊള്ളുകയും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും ചെയ്യും. നമുക്കത് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഇയാൾ എന്താ ഇത്ര സ്നേഹിക്കുമ്പോൾ നമ്മൾ കീഴ്പ്പെട്ടു, ആ സ്നേഹത്തിന് നമ്മൾ കീഴ്പ്പെട്ടു. സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മളതിന് വലിയ വിലതെപ്പിക്കും. പക്ഷെ നമ്മൾ എക്സ്പ്ലോയ് ചെയ്യുന്ന അവസരം നോക്കിയിരിക്കും. അപ്പൊ ഇയാൾ എപ്പോഴും തന്റേതായ നിഗൂഢമായ ഒരു വ്യക്തിത്വത്തെ അയാൾ എപ്പോഴും ഇരിക്കുക, നമുക്കൊരിക്കലും വെളിപ്പെടുത്തില്ല. ഒരിക്കലും ഒരു തുറന്ന ഹൃദയമുള്ള ആളായിരിക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി തന്റെ നേട്ടം, തനിക്ക് ഒരുപാട് നേട്ടങ്ങൾ സ്വപ്നം കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും. ആ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഈ സോഷ്യൽ സ്കില്ല്, സോഷ്യൽ അവയർനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നതാണ് ഈ ഗവൺമെന്റ് പറയും, അത് ഒരിക്കലും മറ്റുള്ളവരെ എക്സ്പ്ലോയ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും ഒരുപാട് വ്യക്തിയുമായിട്ട്, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇന്നത് പറ്റും, ഇന്നത് കൂടി ജീവിതം എന്താണ്, നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഒരു ബന്ധവും കൊണ്ട് ഒരാളെ നമ്മളെ എക്സ്പ്ലോയ് ചെയ്യുന്നത് ചൂഷണം ചെയ്യുന്നു, ബന്ധങ്ങൾ ചൂഷണത്തിന് ഉപയോഗിക്കും. അതാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ജെനുവിനായിരിക്കും. ജെനുവിൻ എന്ന് പറയുമ്പോൾ സത്യസന്ധമായിരിക്കും, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും. അവിടെ നമ്മൾ സത്യസന്ധമായിരിക്കും, യഥാർത്ഥമായിരിക്കും, നമ്മൾ ആദ്യം ഉണ്ടായിരിക്കും. അല്ലാതെ ബന്ധങ്ങൾ ഒരുപാട് ബിൽഡപ്പ് ചെയ്യുക, അതൊരു സ്കില്ലാണ്. ഈ നാർസിസ്റ്റുകൾക്ക് വലിയ കഴിവുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട്, വളരെ പെട്ടെന്ന് ബന്ധം ഉണ്ടാക്കി, ഒരുപാട് ആൾക്കാരുമായി കോൺടാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഓരോ കോൺടാക്ട് ഉണ്ടാക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു പ്ലാൻ കാണും, ഇവനെ എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇവിടെ എക്സ്പ്ലോയ് ചെയ്യേണ്ടത്. അതെ, ഇവരെ നമ്മൾ അപ്പൊ സഹായിക്കും. സഹായിച്ചിട്ട് പഴയ ലവ് ബോംബിങ്ങിന്റെ കണക്കി പോയി, മനസ്സിലായോ? പണ്ട് തന്നെ എന്നൊക്കെ ചെയ്തിട്ട് നീ അതൊക്കെ മറന്നുപോയോ? ഇപ്പൊ എന്തൊരു ആവശ്യമാണ്? ഇയാൾ തന്നെ ആവശ്യമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ഇയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ആ ഉണ്ടാക്കിയിട്ട് നമ്മളോട് സഹായം ആവശ്യപ്പെടും. അപ്പൊ നമ്മൾ വീണുപോകും. ഇയാളുടെ പേഴ്സണാലിറ്റിയുടെ വേറെ പ്രത്യേകതയാണ് ഗ്യാസ് ലൈറ്റിംഗ്. കേട്ടിട്ടുണ്ട് ഗ്യാസ് ലൈറ്റിംഗ്? സൈക്കോളജി ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അത് നമ്മളെ പൂർണ്ണമായും വെട്ടിയാതി പറയുക. നമ്മളോട് ചോദിക്കും, നീ പണ്ട് എന്നോട് ഒരിക്കൽ പണ്ടൊരിക്കും നമ്മൾ അവിടെ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ, ഒരു അവസരം വന്നാൽ ഞാൻ കൈ മെയിൻ മാറുന്ന സഹായിക്കാം, എന്ത് വന്നാൽ ഞാൻ കൂടെ നിൽക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? ആരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ്. അപ്പൊ നമുക്കൊന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടില്ല ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും, മനസ്സിലായോ? അപ്പൊ നീ അത് പറഞ്ഞു, നീ കൊണ്ട് പറഞ്ഞാണ് എന്നോ എനിക്ക് ഇന്ന് ചെയ്തു തരാം. ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ആ അപ്പം നീ ഓർമ്മയില്ല, മറന്നു പോയതാണ്, നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞിട്ടു. ശരി, ഞാൻ അതുപോലെ ചെയ്യാം. അതായത് നമ്മൾ ഓർമ്മയില്ലാത്തവനാണ് നമ്മളെ കൊണ്ട് വരുത്തിക്കുക, നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുക, നമ്മൾ ചെയ്യാത്ത വാഗ്ദാനങ്ങൾ ചെയ്തെന്ന് പറയുക, നമ്മൾ ഇല്ലാത്ത ബാധ്യതകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. സോഷ്യൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല എന്ന് പ്രത്യേകം പറയുന്നു. ഈ ഗ്യാസ് ലൈറ്റിംഗ്, ബ്ലെയിം ഷിഫ്റ്റിംഗ്, ഇവിടെ വേറെ സ്വഭാവം. ഈ സോഷ്യൽ സ്കില്ലിൽ എന്തൊക്കെയാണ് പാടില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? അതായത് ഞാൻ പറഞ്ഞു, സാർ നമ്മൾ പ്രയോഗിക്കുന്നതാണ്, എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഞാൻ പറഞ്ഞു, രാവിലെ 8:30 ക്ലാസ് ആണെന്ന് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു 8:30 എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. നിങ്ങൾ വന്ന് നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല, നിങ്ങളല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോയി. ഞാനൊരു 9 വന്നുകൂടെ വന്നിട്ട് പറയണം, 8:30 ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയിരുന്നു? ഞങ്ങൾ വേണ്ട 8:30 ക്ലാസ് എന്ന് പറഞ്ഞാൽ വരണ്ടേ? അപ്പോൾ പറഞ്ഞു, 8:30 ഞങ്ങൾ ഒന്നും സമയം കിട്ടില്ല. 8:30 നിങ്ങൾ വന്നിട്ട് കൂടെ ക്ലാസ് എടുക്കുമായിരുന്നു, നിങ്ങൾ വരാത്തതുകൊണ്ടല്ലേ ക്ലാസ് എടുക്കാതിരുന്നു? എന്തിനാണ് 8:30 ഞാൻ വന്നില്ല എന്നുള്ള എന്റെ പ്രശ്നം ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാം നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്നു. അസമർത്ഥമായി വെക്കുക. നിങ്ങൾ എനിക്ക് ശരിയാണ് നമ്മുടെ ഇടയ്ക്ക് വന്നെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ ഇടയ്ക്ക് വരില്ല എന്നുള്ള ഞാൻ ഇടയ്ക്ക് വരത്തില്ല. നിങ്ങളുടെ ഇടയ്ക്ക് മീറ്റ് ഉണ്ട്. ഞാൻ വന്ന 9 മണിക്കാണ്, നിങ്ങൾക്കറിയില്ല. 9 മണിക്കാണ് ഞാൻ വിളിച്ച് നിങ്ങൾ ഫയർ ചെയ്യും. കുറ്റവും കാട്ടതായി നിങ്ങളെ അറിയും. എനിക്ക് 9 മണി വരെ വരാൻ പറ്റില്ല എന്ന് വരും എന്നൊക്കെ അറിയില്ല. പക്ഷെ നിങ്ങൾ വന്നെങ്കിൽ ഞാൻ ക്ലാസ്സിൽ തന്നെ ഞാൻ പറയും 9 മണിക്ക് വന്നിട്ട്. ബ്ലെയിം ഷിഫ്റ്റിംഗ്, എന്റെ കുറ്റം ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്നു. ഇതൊന്ന് സോഷ്യൽ സ്കില്ലിൽ പെടുന്ന കാര്യം. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് അത് തന്നെ. ഒന്ന് ബ്ലെയിം ഷിഫ്റ്റിംഗ്, പിന്നെ ഗ്യാസ് ലൈറ്റിംഗ്, പിന്നെ ഒന്നുകൂടെ പറഞ്ഞു ആൾട്ടോയിസ്റ്റിക് നാർസിസിസം, ഭയങ്കര പ്രയോഗപാര തൽപരത, എല്ലാം ആർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി. അപ്പൊ അവിടെ എന്താണ്, ഇതൊന്നും തന്നെ ഈ പറയുന്ന സോഷ്യൽ സ്കില്ലോ സോഷ്യൽ അവയർനെസ്സോ സെൽഫ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല. ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന ഈ പറയുന്ന നാർസിസ്റ്റുകളാണ്, ആത്മാരാധകരാണ്, തനിക്ക് വേണ്ടി ജീവിക്കുന്നവർ. എന്നാൽ അത് വളരെ, നമ്മൾ നാർസിസം എല്ലാ വ്യക്തികളും കുറേശ്ശെ ഉണ്ട്, അത് ദോഷം ചെയ്യുന്നതല്ല. പക്ഷെ അത് വളർന്നു വളർന്നു വരുമ്പോഴാണ് ഈ പ്രശ്നം. അത് ചിലരിൽ മരണം വരെ ഇത് മാറില്ലെന്നാണ് പറയുന്നത്. മരണം വരെ ഈ സ്വഭാവ രീതിക്ക് മാറ്റം വരത്തില്ലെന്ന് പറയും. അത് അവരുടെ ഒരു സവിശേഷതയായി തന്നെ ഇരിക്കും. ചിലരിൽ അത് കുറെയൊക്കെ അതിന്റെ തെറാപ്പിയൊക്കെ കൊണ്ട് കുറെയൊക്കെ മാറ്റം വരും. പക്ഷെ അതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെങ്കിൽ നാർസിസം മാറ്റിയെടുക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം അവർ സ്വയം അവരെ കുറിച്ച് വലിയ സമർത്ഥമായിരുന്നു കഴിയും. ഇതൊക്കെ അവർ വളരെ സമർത്ഥമായി ഉപയോഗിക്കും, ബാക്കിയുള്ളവരെ വെട്ടികളാക്കിയിട്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇതൊന്നും സോഷ്യൽ സ്കിൽ അല്ല എന്നുള്ളത്. അവർ ധരിക്കുന്ന എന്താണ്, ഇതൊക്കെ സോഷ്യൽ സ്കിൽ, റിലേഷൻഷിപ്പ് സ്കിൽ എന്ന് പറയുന്നതാണ്. മറ്റുള്ളവരെയൊക്കെ തനിക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്റെ ആശ്രമത്തിൽ ഞാനിരുന്ന ആശ്രമത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റു ആൾക്കാർ എന്റെ കൂടെ നിൽക്കുന്ന അവിടുത്തെ മറ്റു ഡിവോട്ടീസ് അവരൊക്കെ വന്നിട്ട് ആരെങ്കിലും ഒരു പുതിയ ഒരാളെന്ന് എന്നോട് പറയും, ഒരു പുതിയൊരാൾ വന്നിട്ടുണ്ട്, ശരി, പുതിയൊരു ഭക്തനാണ് ഇയാളെ നമുക്ക് ഉപയോഗിക്കണം. ഈ വാക്കാവർ പറയും, ഇയാളെ നമുക്ക് ഉപയോഗിക്കണം, നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുക. ഞാൻ അപ്പൊ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, മറ്റൊരു വ്യക്തിയെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മോശം കാര്യമാണ്. മറ്റൊരു വ്യക്തി വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സേവനം ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ ഒരു സന്നദ്ധതയാണ്. നമ്മളയാളെ ഉപയോഗിക്കുന്നു ചിന്തിക്കുകയാണെങ്കിൽ നമ്മളയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് രണ്ട് രണ്ടാണ്. ഒരാളുടെ സെൽഫ്ലെസ് സർവീസ് ആണെങ്കിൽ നമ്മളയാളെ ഉപയോഗിക്കുന്ന പ്രശ്നം വരുന്നത്. നമ്മളയാളെ ഉപയോഗിക്കുന്നു എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ്ലെസ് ആണ്. അപ്പൊ അയാളുടെ സെൽഫ്ലെസ് സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെൽഫ്ലെസ് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ ഞാൻ ആൾക്കാരുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ ശരിയായ കാഴ്ചപ്പാടില്ല, ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല. ഒരാൾ സെൽഫ്ലെസ് ആയി സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അയാളെ നമ്മൾ ഉപയോഗിക്കല്ല, അയാൾ ശരിക്കും സേവനം ചെയ്യുകയാണ്. സർവീസ് എന്ന് പറയുന്നതാണ്, സർവീസ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ആൾ ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായോ? സ്വാമി പൈസ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്നു, എന്തെങ്കിലും സേവനം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ ആരെങ്കിലും വിചാരിക്കണം, സ്വാമി ഞങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചാൽ തെറ്റാണ്. പക്ഷേ സ്വാമി സേവനമാണ് ചെയ്യുന്നെങ്കിൽ അത് കറക്റ്റ്. സേവനത്തെ നമ്മൾ സ്വീകരിക്കുന്നു എന്നെ പറയാൻ പാടും. ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പാടും, അയാളുടെ സേവനത്തെ നമ്മൾ സ്വീകരിക്കും. നിങ്ങൾ എന്തെങ്കിലും സേവനം ചെയ്യാനായിരുന്നു ഞങ്ങൾ സ്വീകരിക്കും. ഉപയോഗിക്കാൻ പറയുന്നത് അത് ശരിയാവും. അപ്പൊ ഉപയോഗിക്കാന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്കില്ലല്ല, ഒരാളുടെ സേവനത്തെ സ്വീകരിക്കാന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്കില്ലാണ്. അപ്പൊ എന്താണ് സോഷ്യൽ സ്കില്ല്, എന്താണ് സോഷ്യൽ സ്കില്ല് അല്ലാത്തത് രണ്ടും പേരെന്ന് പറയുന്നത് മനസ്സിലാകുമ്പോൾ നമ്മൾ ചെയ്തു വരുന്ന പല മിസ്റ്റേക്കുകളും നമുക്ക് തിരിച്ചറിയാം. അതാണ് ഇതിന്റെ ഗുണം. അതിനകത്ത് വേറെ ഇമാജിനേഷനോ ഭാവനകളോ ഒന്നും അല്ല, നമ്മൾ തന്നെ വരുത്തിക്കൊണ്ടിരിക്കുന്ന പല മിസ്റ്റേക്കുകളും നമുക്ക് തിരിച്ചറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വ്യക്തിയിലും സൊസൈറ്റിയിലും ഒരു ഹാർമണി, ഒരു പൊരുത്തം നിലനിർത്തും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എക്സ്പ്ലോയ് ചെയ്യുന്ന അയാളെ തിരിച്ചറിയുമ്പോൾ അയാളെ പ്രതികരിക്കും. അതോടുകൂടി തന്നു, അതോടുകൂടി നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണ്. ഇത് റിലേഷൻഷിപ്പ് സ്കില്ലാണ്, എന്നുവെച്ചാൽ അത് ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്നതല്ല. അപ്പൊ രണ്ടുപേർക്കും വേണമെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് പറ്റും, നമുക്ക് ഒരാൾക്കായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആരുമായിട്ടാണോ നമ്മൾ സഹകരിക്കുന്ന ആ വ്യക്തിക്കും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്. അപ്പൊ സെൽഫ് അവയർനെസ് സോഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് എവിടെയാണ് ഉണ്ടാവേണ്ട എല്ലാ വ്യക്തികളും ഉണ്ടാവും. അതാണ് എന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നത്തെ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നന്നാകാൻ പറ്റത്തില്ല. തന്നോടൊപ്പമുള്ള സമൂഹം നന്നായാലേ തനിക്ക് നന്നാകും. അതുകൊണ്ട് ആർക്കും തന്നെ സ്വയം, ഞാൻ നല്ലവനാണ്, എന്നോട് സഹകരിക്കുന്നവരൊക്കെ മോശം എന്ന് പറയാൻ പറ്റും. എന്നോട് സഹകരിക്കുന്നവരൊക്കെ മോശമാണ്, ഞാൻ മോശമാണ്. ഞാൻ നല്ലതാണെങ്കിൽ എന്നോട് സഹകരിക്കുന്നവർ നല്ലതായാലേ പറ്റും. കാരണം എന്തുകൊണ്ട്, എന്നോട് സഹകരിക്കുന്നവൻ നല്ലതാകാതെ എനിക്ക് നല്ലതാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത്രമാത്രം സമൂഹം അടുത്ത് ഇടപഴകുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് ശരിയായിരിക്കാൻ പറ്റും. പറ്റൂ, പറ്റൂ. ഇന്നത്രേ ഉള്ളൂ, ഇന്ന് ഇത് അടുത്ത പരിപാടിയില്ല, ചുമയുണ്ട്. ശരി, സെൽഫ് അവയർനെസ് സോഷ്യൽ അവയർനെസ് സോഷ്യൽ സ്കിൽ, ഇതിനോടനുബന്ധമായി ചർച്ച ചെയ്യുന്ന മറ്റു ഭാഗങ്ങൾ അറിഞ്ഞിരുന്നാൽ എന്താണ് നമ്മുടെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഇവിടെ സൊല്യൂഷൻ. അതിലൂടെ കോൺഫ്ലിക്റ്റുകൾ എന്ന് വെച്ചാൽ വ്യക്തികളുടെ പരസ്പരം ആന്തരികമായ കോൺഫ്ലിക്റ്റുകൾ സെൽഫ് അവയർനെസ് കൊണ്ട് മാറും. വ്യക്തികൾ പരസ്പരം ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, ആശയ സംഘർഷങ്ങൾ, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് എല്ലാ സൊസൈറ്റികളും ഇത് ആവശ്യമാണ്. അപ്പോൾ അത് എന്താണ് നമ്മൾ ഇയാൾ പറയും, നമ്മൾ വെറും ബ്ലെയിമിംഗ് ഉണ്ട്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും, അതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അവൻ ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ അവനോട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. അവൻ ശരിയല്ല, അതുകൊണ്ട് ഞാൻ അവനോട് ഫൈറ്റ് ചെയ്യുന്നത്, ബ്ലെയിമിംഗ് എന്ന് പറയും. മറ്റുള്ളവർ ചെയ്തു പറയും, അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയും. മറ്റൊരാളുടെ തലയിലേക്ക് വരും. അതെ, ഇതിന് പറയുന്നത് ഇത്തരം ആശയങ്ങൾ നമ്മുടെ മഹാഭാരതത്തിലോ രാമായണത്തിലോ ബൈബിളോ കുറാനുള്ള. പക്ഷേ ഈ ഇതിനകത്ത് പറയുന്നത് പ്രായോഗികമായി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, പ്രാക്ടിക്കലായി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ആശയ ദാരിദ്ര്യം ഒരിക്കലും നമുക്ക് തന്നെ അറിയാമല്ലോ, മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മറ്റ് എന്താണ് മറ്റു വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള കാര്യം നമ്മൾ അത് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരെ ഉത്തരവാദിത്വമായിട്ട് മാറണം എന്ന് പറയുന്നതാണ് ഈ സോഷ്യൽ അവയർനെസ് പറയുന്നത്. വ്യക്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, അതിന്റെ തടസ്സങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക, അത് പരിഹരിക്കുക. അതിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ പരിഹരിക്കണം, അതാണ് കൂടി ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പോലെ തന്നെ സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകം പ്രത്യേകം വിശദമായ ഇത്തരം കാര്യങ്ങൾ. നമ്മള് എന്താണ് പഴയ കാഴ്ചപ്പാടുകൾ ഒന്നും തന്നെ ഉപകരിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു ഈ ചിന്തകൾക്കാണ് അവർ 30 വർഷത്തെ വയസ്സാണ്. നമ്മുടെ പഴയ ധാരണകളെല്ലാം പഴയ എന്താണ് മുദ്രാവാക്യങ്ങളുണ്ട്, പഴയ കാലത്തുണ്ട് ഇതൊക്കെ. പക്ഷേ പ്രശ്നം അതിന്റെ പരിഹാരം എന്നുള്ള രീതിയിലുള്ള ചിന്തകളിൽ ഉപദേശങ്ങളുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കോട്ടിംഗ് ആണ്, എന്താണ് ഒരു മുട്ടയെ പുറമേ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ നഷ്ടപ്പെടും. അതായത് ഉള്ളിൽ നിന്നാണ് പൊട്ടുകയാണെങ്കിൽ ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഒരു പൊട്ടിങ്ങാണ് ഒരു ജീവൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. പൊട്ടിക്കുക അതുപോലെ അവയർനെസ് എന്ന് പറയുന്നത്, ഇമോഷണൽ അവയർനെസ്, സോഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത് അവനവൻ തന്നെ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അത് ഒരു പുതിയ ലൈഫാണ്. അല്ലാതെ നമ്മൾ ഒരു ക്ലാസ് കിട്ടുന്ന പഠിക്കുകയും നോട്ട് എഴുതുകയും ചെയ്യുകയാണെങ്കിൽ ആ വിശേഷം ഒന്നും പഴയതുപോലെ പോകുന്നു. താൻ തന്നെ തന്നെ അത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള തന്റെ ഒരു സ്കില്ലായി അത് മാറ്റിയെടുക്കും. അങ്ങനെ ഒരു സമൂഹം അങ്ങനെ മാറ്റിയെടുക്കുകയാണ് സമൂഹത്തിൽ. ഇത് വളരെയധികം പ്രയോഗിക്കുന്ന ഇക്കായി എന്ന് കേട്ടിട്ടുണ്ട്. ഇക്കായി അവർ ഇമോഷൻ ഇന്റലിജൻസ് ശരിയായി, പക്ഷെ അവർ ഇമോഷൻ ഇന്റലിജൻസ് ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നും അല്ല. പക്ഷെ ആ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ ആ ബുക്ക് വായിച്ചപ്പോഴത് മനസ്സിലായി. അപ്പൊ നമ്മുടെയൊക്കെ ചിന്തകൾ പറയുന്നത് വളരെ പ്രാകൃതമാണ്, നമ്മുടെ സ്പിരിച്വൽ എന്നൊക്കെ പറയുന്നില്ലേ. അതിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്താണ്? അതെ കറക്റ്റ്. അല്ല അത് നമ്മളെ വ്യക്തി കേന്ദ്രീകൃതമാകും, അടുത്തുള്ളവനെ പരിഗണിക്കുന്നില്ല. ഇക്കായിയുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് ഒറ്റയ്ക്കൊരു ജീവിതം ഇല്ല, ഒരു ഇൻഡിവിജ്വൽ ലൈഫ് എന്ന് പറയുന്നത് ഇല്ല. എല്ലാം ഷെയർ ചെയ്യപ്പെട്ട ജീവിതം, പങ്കുവെക്കപ്പെട്ട ജീവിതങ്ങളാണ്. മനസ്സിലായോ? ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പഠിക്കുന്ന എന്താണ്? മുറിക്കാത്ത കയറുക, കഥകടക്കുക, ആരുമായിട്ട് ബന്ധമില്ലാതിരിക്കുക, ഇതാണ് നമ്മൾ പഠിക്കുക. ആണോ അല്ലേ? എല്ലാ ബന്ധങ്ങളും ഇതാണ്. ഇത് ഈ ആധുനികമായ പഠനങ്ങൾ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇത് വെറും കൃക്കാണ്. പ്രാകൃതമായതാണ്. സമൂഹത്തിൽ സമൂഹത്തിനോട് ഷെയർ ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ്. സമൂഹത്തിനോടൊപ്പം നിൽക്കുക. ഭിക്ഷ കാണിക്കാന്നൊക്കെ പറയുന്ന ഏറ്റവും വൃത്തിയുള്ള കാര്യങ്ങളല്ലേ. ഞാൻ പോയി ഭിക്ഷ കഴിച്ചിട്ടുണ്ട്. അതായത് അത് ഈഗോ കൂടെ വിടുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോ നമ്മളിങ്ങനെ ചെലവ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുന്ന നമ്മളെ ഈഗോ റെസ്പെക്ട് ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വിരക്തൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഓരോരുത്തരുടെ പേഴ്സണലായ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ വ്യക്തികളുടെ പ്രശ്നങ്ങളാണ്, അവരവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. അങ്ങനെ അവനവന് പരിഹരിക്കാൻ കഴിയാത്ത, സ്വയം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴാണ് വിരക്തനാകുന്നത്. എന്നുവെച്ചാൽ സമൂഹമായിട്ട് അവൻ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ആ സമൂഹമായിട്ടുള്ള ബന്ധമാണ് അവന് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എവിടെയൊക്കെ പൊരുത്തപ്പെടുന്നുണ്ട്, അവന്റെ പ്രശ്നം അവന് പരിഹരിക്കാനും പറ്റുന്നില്ല. അപ്പൊ അവൻ വിരക്തനാകും. അപ്പൊ അവൻ എന്ത് വരുന്നു? ഒരു സോഷ്യൽ ഐസൊലേഷൻ അവൻ അറിയാതെ അവന് സംഭവിക്കുകയാണ്. മനസ്സിലായോ? ഐസൊലേഷൻ നമ്മളൊക്കെ അങ്ങനെ ഒന്നുമില്ല. നമ്മളെ 10-25 വയസ്സ് വരെ വളരെ അടിപൊളി ആക്റ്റീവ് ആയി നിന്നിട്ട് പഠിച്ച് ഐസൊലേഷനിലേക്ക് വന്നാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു. മനസ്സിലായോ? നമ്മള് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. അതുവരെ അങ്ങനെ ജീവിച്ചാണല്ല, നമ്മൾ സമൂഹത്തിൽ തന്നെ മറ്റുള്ളവരൊപ്പം അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് പഠിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇവരെ പോലെയാണ് ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ കൃത്രിമം, എന്റെ കാര്യം പറയാം, ഒരു കൃത്രിമമായ ജീവിതം നമ്മൾ സ്വീകരിക്കുക ചെയ്തു. സ്വീകരിച്ചത് പരീക്ഷ നോക്കിയാണ് അതെന്താണ് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. നമ്മളെ അപ്പോഴും നമ്മൾ നമ്മളെ പഠിക്കും, മറ്റുള്ളവർ പഠിക്കും ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു, അവരുടെ പ്രശ്നം എന്താണ്, എന്റെ പ്രശ്നം എന്താണ്. ഞാൻ ഇത് പഠിച്ചറിഞ്ഞ് ഇങ്ങനെ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഐസൊലേഷനിലേക്ക് പോയതാണ്. അപ്പൊ പക്ഷെ ഞാൻ ചുറ്റുപാടുള്ള പരിധി നോക്കുമ്പോൾ എന്താണ്, ഇവർ പെട്ടുപോയിരിക്കുന്നവരാണ്. രണ്ട് ശരിയല്ല. നമ്മൾക്ക് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒരു പരിധി ഇവരെ സഹായിക്കും ശരിയായ രീതി. നമുക്ക് ചിന്തിക്കാൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരു ഗുണമുണ്ട്, അങ്ങനെ ഒരു ജീവിതത്തിന്. പക്ഷെ അതോടൊപ്പം നമുക്ക് പലതും സമൂഹ ബന്ധവും അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കും. ഈ ഐസൊലേഷൻ ഒറ്റപ്പെടൽ അത് എല്ലാർത്ഥത്തിനും ഗുണകരമല്ല, പേഴ്സണലായിട്ട് ഗുണം ചെയ്യും ഒരു പരിധിവരെ. അങ്ങനെ നമ്മുടെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറി നമ്മൾ എന്താണ് ഏകാന്ത പതികനാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും പുതിയ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാക്കും. ആ രീതിയിൽ ഗുണം ചെയ്യും. പക്ഷെ മറ്റു ചില രീതിയിൽ അത് നമ്മൾക്ക് എന്താണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു ശരാശരി മനുഷ്യന് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ശരാശരി മനുഷ്യന് നഷ്ടപ്പെടുന്ന കാര്യം, എന്നാൽ ഒരു ശരാശരി മനുഷ്യൻ നേടാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ നേടിയും ചെയ്യും. അതിനൊരു വശമുണ്ട്, അങ്ങനെ വരുന്നു. പക്ഷേ സാധാരണ മനുഷ്യൻ ഐസൊലേഷൻ പോകുന്ന അങ്ങനെയല്ല. അവർക്ക് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്, അവർ പരിഹരിക്കാൻ പറ്റുന്നില്ല, സമൂഹമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഒരു ഏകാന്തതയിലേക്ക്, ഒരു ഒറ്റപ്പെടലിലേക്ക് പോകും. അത് അവസാനം വരെ അവർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, പിന്നെ സ്വന്തം ജീവിതത്തെ ശപിച്ച് ജീവിക്കേണ്ടി വരും. ഒട്ടുമുക്കാല് തപസ്സുകൾ ഞാൻ കണ്ടിട്ടുള്ളവർക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്, അവരെ തന്നെ ശപിച്ച് ജീവിക്കണം. അടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു കഴി ചെല്ലുമ്പോൾ അവർ നമ്മളോട് വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, അസംതൃപ്തരാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നാർസിസിസ്റ്റുകളായിരിക്കും. അവരെന്താണ്? പുറമേ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് ഭാവിക്കും, ഉള്ളിൽ സംഘർഷമായിരിക്കും. നാർസിസിസ്റ്റുകളുടെ പ്രത്യേകത പുറമേ അവർ വളരെ ഇതാണെന്ന് ഭാവിക്കും, ഉള്ളിൽ സംഘർഷത്തിൽ ജീവിക്കും. അങ്ങനെയുള്ളതായിരിക്കും. ഓക്കെ, ഇത്രയും മതി.